ഇതുവരെ പറഞ്ഞ എന്താണ്? ഭാനവും ഭാസ്യം അങ്ങനെ പറഞ്ഞു. ഭാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് പറയുന്നത്. എന്താണോ ഏതാണോ ഭാസ്യം, അത് എന്താണോ ഉദ്യസ്ഥം എന്നുവെച്ചാൽ അസത്യം എന്ന് പറയും. അപ്പൊ ഇതുവരെ പറഞ്ഞിടത്തെല്ലാം ഭാസ്യത്തെ കുറിച്ച് തന്നെ പറയുന്നത്. നമ്മുടെ എന്താണ് കായോഹം ഘടോയം ദൃശ്യതേ, ഭാസ്യത എന്നാണ് പറഞ്ഞു കഴിഞ്ഞാ ദൃശ്യതേ. അപ്പൊ ഇത് അറിവെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാസ്യത എന്ന് പറഞ്ഞാലും ശരി ദൃശ്യത എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ, അറിവിന് വിഷയമാകുക എന്ന് അർത്ഥം. ഇവിടെ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഭാസ്യമായിരിക്കുന്ന അറിവിന് വിഷയമായിരിക്കുന്നത് അധ്യസ്ഥമാണ് എന്ന് പറഞ്ഞാൽ അസത്താണ്. അപ്പൊ മുമ്പ് പറഞ്ഞ അറിവിന് വിഷയമായിരിക്കുന്ന എല്ലാം എന്തായി? ഇത് മാത്രമല്ല, കായഹ ഘടഹ സ്ഥൂലം, പിന്നെ മനോബുദ്ധി ആദികൾ എല്ലാം ഭാസ്യമാണ്, ഭാനത്തിന് വിഷയമാണല്ലോ, അറിവിന് വിഷയമാണല്ലോ. അപ്പൊ എല്ലാം അസത്തായി. അജ്ഞോഹം അജ്ഞാനം, അതും ഭാനത്തിന് വിഷയമായി, അതും അസത്തായി. അവസാനം ബ്രഹ്മം, അതും ഭാനത്തിന് വിഷയമായപ്പോ അസത്തായി. പക്ഷെ ഈ പറയുന്നതിന് സ്ഥൂലമായിരിക്കുന്ന ഘടം, സൂക്ഷ്മമായിരിക്കുന്ന മനസ്സ് ബുദ്ധി, കാരണമായിരിക്കുന്ന ജ്ഞാനം, ഇതെല്ലാം പൊതുവെ അസത് എന്ന് തന്നെ പറയുന്നത്. അസത്തെന്ന് ഇതിനത് പറയാം അല്ലേ, അസത്യം. ഇതൊക്കെ അസത്യം എന്ന് ഭൗതികനും പറയാം, ജീവിക്ക് മാത്രമല്ല ഇവരെല്ലാരും പറയും ഇതൊക്കെ അസത്യമാണ്. എന്തുകൊണ്ട് അസത്യം എന്ന് പറയുന്നു? അത് നശിക്കുന്നുണ്ട്, അത് നശിക്കുന്നുണ്ട്, അതിനൊക്കെ അസത്യം എന്ന് പറയും. അക്കാര്യത്തിൽ ഭൗതികവാദിക്കും ആത്മീയവാദിക്കും രണ്ടു കൂട്ടർക്കും യോജിപ്പുള്ള കാര്യമാണ്. അസത്യം എന്നാരും പറയും. അപ്പൊ ഭാനത്തിന് വിഷയമായതെല്ലാം അസത്യമെന്നും ഉള്ളത് പൊതുവായ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ കാര്യമാണ്. ഭൗതികവാദിക്കും ആത്മീയവാദിക്കും സ്വീകരിക്കാം, എല്ലാവരും നാശത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ തുര്യനെ കുറിച്ച് പറയുമ്പോൾ, തുര്യനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ സത്യമെന്ന് പറയുന്നവരാ ആത്മീയവാദികളെ പറയുന്നു. ഇവിടെ അദ്വൈതി, അദ്വൈതിയാണ് പറയുന്നത് സത്യം. എന്നിട്ട് അതേ അദ്വൈതി തന്നെ പറയുന്നു എന്ത്? അത് അസത്യമാണ്. അവിടെയാണ് അദ്വൈതത്തിന്റെ ഒരു പൊരുത്തപ്പെടുന്നു. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ഏത് മനസ്സിലാക്കിയിരിക്കണം? എന്തുകൊണ്ട് അദ്വൈതി ഇങ്ങനെ പറയുന്നു? ഈ പറയുന്ന ബ്രഹ്മത്തിന് തന്നെ നിരുപാധികവും സ്വാഭാവികവുമായ രണ്ട് രൂപമുണ്ട്. എന്ന് മനസ്സിലാക്കും. അപ്പോ സ്വാഭാവികമായ രൂപങ്ങളെല്ലാം അസത്യമാണ്. അപ്പോ അദ്വൈതമനുസരിച്ച് ആദ്യം പറഞ്ഞ സ്ഥൂലം ഏതാണ്? കായം, ഫലം. പിന്നെ പറഞ്ഞ സൂക്ഷ്മം ഏതാണ്? ഇന്ദ്രിയങ്ങൾ, മനോബുദ്ധി. പിന്നെ പറഞ്ഞ കാരണം അജ്ഞാനം. അപ്പൊ ഇതെല്ലാം തന്നെ സ്വാഭാവികമായതാണ്. സ്വാഭാവികമായ എന്ത്? സ്വാഭാവികമായ എന്താണ്? ബ്രഹ്മം തന്നെ, അല്ലെങ്കിൽ എന്താ? അറിവാണ് ഇതെല്ലാം. അപ്പൊ സ്ഥൂല സൂക്ഷ്മവും കാരണവുമായിരിക്കുന്ന എല്ലാം സ്വാഭാവികമായ ബ്രഹ്മം തന്നെ. അപ്പൊ സ്വാഭാവികമായ അതുകൊണ്ട് ഭാനത്തിന് വിഷയമായാൽ അത് നശിക്കും. ഭാനത്തിന് വിഷയമായത് നശിക്കും, അസത്താണ്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മവും സ്വാഭാവികമായാൽ എന്ന് പറയുന്നു, അതും നശിക്കുമെന്ന് പറയാം. അത് ഭാനത്തിന് വിഷയമാകുന്നുണ്ട്. അതാണ് ഈ ഇവിടെ മൊത്തം പറയുന്നത്. പിന്നെ പറയുന്ന സാമാന്യ വിശേഷം മറ്റെന്ന് പറയുന്നു. ഇത് ശരീരമാണെന്ന് പറയുന്നത് സാമാന്യമായി എന്തിരിക്കുന്നു? ആ ഇതുകൊണ്ട് ഇതെന്ന് എന്തിനാ പറയുന്നത്? എന്തിനാ പറയുന്നു ഇത് പാത്രം എന്ന് പറയുന്നു? ഇതുകൊണ്ട് എന്തിനാ പറയുന്നു? ആ ഏതിനാ പറഞ്ഞു? അത് തന്നെ ഇത് പാത്രം എന്ന് പറഞ്ഞാൽ ഇതെന്ന് ഏതിനെ പറഞ്ഞു? പാത്രത്തെ. പിന്നെ അതിനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിനെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ഇതെന്ന് പറഞ്ഞാൽ പാത്രം തന്നെ. ഇതാണ് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഏതിന്? ഇന്ദ്രിയത്തെ തന്നെ. സാമാന്യം അവിടെ സാമാന്യ ഭാനവും വിശേഷ ഭാനവും പറഞ്ഞു. കാരണത്തിൽ അജ്ഞാനം, ഭവമജ്ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അജ്ഞാനമുള്ളവനാണ്. അപ്പോ അജ്ഞാനത്തെയും കാരണം മറ്റ് അഹം ബ്രഹ്മ എന്ന് പറയുന്നതിനും അഹം അജ്ഞാൻ എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്താണ് അഹം അജ്ഞാനും അഹം ബ്രഹ്മാന്നും പറയുന്നതിന് വ്യത്യാസം? വ്യത്യാസം എന്താണ്? അഹം അജ്ഞാഹം ബ്രഹ്മ എന്ന് പറയുന്നതിന് വരുന്ന വ്യത്യാസം. അഹം അജ്ഞാ എന്ന് പറഞ്ഞാൽ ഞാൻ അജ്ഞാനം ഉള്ളവനെന്നാണ് ശബ്ദത്തിന്റെ അർത്ഥം. ഞാൻ തൊപ്പിക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ തൊപ്പിയാണോ? അപ്പൊ ഞാൻ വേറെ തൊപ്പി വേറെ. അത് അഹം അജ്ഞാ എന്ന് പറഞ്ഞാൽ അഹം സുഖി അഹം ദുഃഖി എന്ന് പറയുന്ന പോലെയാണ്. അവിടെ അഹം എന്ന് അഭേദമായി ചേർത്ത് പറയുന്നുണ്ടെങ്കിലും അജ്ഞാ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? ഞാൻ അജ്ഞാനം ഉള്ളവനാണ്, അല്ലാതെ തന്നെ അജ്ഞാനമായിട്ടല്ല പറയുന്നു. താൻ അജ്ഞാനം എന്നല്ല പറയുന്നു, ഞാൻ അജ്ഞാനം ഉള്ളവനാണ്. അസിം അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്തോ അഭേദമായിട്ടാണ്. ആണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. രണ്ടിടത്തും സാമാന്യമൊന്നും വിശേഷമൊന്നും പറയാം, അത് രണ്ടിടത്തും ഉണ്ട്. അഹമജ്ഞ എന്ന് പറയുന്നിടത്ത് ഒരു സാമാന്യമുണ്ട്. എന്താണ് അത്? അഹം സുഖി, അഹം ദുഃഖി, അഹം സ്ഥൂല, അഹം കൃശ എന്നെല്ലാം പറയുമ്പോൾ പോലെയാണ്. അവിടെ എല്ലായിടത്തും ഒന്നുണ്ട്, അഹം സാമാന്യമായിട്ടുണ്ട്. പക്ഷെ അവിടെ ബ്രഹ്മം ഒഴികെ വേറെ എന്തിനെ പറഞ്ഞാലും അതെല്ലാം തന്നിൽ ഉള്ളതെന്നുള്ള അർത്ഥം വരും. അഹം സ്ഥൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹം സ്ഥൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ഞാൻ സ്ഥൂലമായ ധർമ്മമുള്ളതാണ്? അപ്പോ സ്ഥൂല അതെന്തോ ആയിക്കൊള്ളട്ടെ, സ്ഥൂലമായ എന്തോ ഒന്ന് എന്നിലുണ്ടെന്ന് വരുന്നു. അതാണ്, അത് ബുദ്ധിയാകാം, ശരീരമാകാം, സുഖമാകാം, ദുഃഖമാകാം, എന്തോ ആകാം, ഞാൻ സ്ഥൂലമുള്ള എന്തോ ഒന്ന് എന്നിലുണ്ടെന്ന് വരുന്നു. അപ്പൊ അവിടെയൊക്കെ എല്ലായിടത്തും സാമാന്യമായിട്ട് അഹമുണ്ട്. പക്ഷെ അവിടെ പറയുന്ന ആ അഹത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അഹം ബ്രഹ്മ, അഹം തുര്യ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? ഞാൻ സ്വയം അതാണ് എന്നാണ്. എന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നല്ല പറയുന്നത്, ഞാൻ സ്വയം എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞത് തന്നെ കുറിച്ചുള്ള അറിവ് അവസാനത്തെ മാത്രമാണ്. തുര്യ ജ്ഞാനമാണ് തന്നെ കുറിച്ചുള്ള അറിവ്. അപ്പൊ അങ്ങനെ പറയുന്നിടത്തും തന്നെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിലും അവിടെ താൻ അറിയുന്ന ഇത് ഏതോ അത് തന്നെ കുറിച്ച് പറഞ്ഞാലും, ഞാൻ തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞാലും താൻ അറിയുന്ന ആ ബ്രഹ്മം അത് അസത്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ താനും ബ്രഹ്മം വേറെ അല്ലല്ലോ. താനും ബ്രഹ്മം വേറെ അല്ല എന്നിരിക്കുന്നു, അതാണ് വാസ്തവം എന്നിരിക്കുന്നു. തന്നെ ബ്രഹ്മം എന്നറിയുന്നതും എന്താണ്? അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ അറിവിന്റെ വിഷയവും അസത്യമാണ്. ഇവിടെ ഇപ്പൊ ഈ പറയുന്നിടത്തെല്ലാം ഭാനത്തിന്റെ വിഷയം അധ്യസ്ഥം എന്നേ പറയുന്നുള്ളൂ. ഭാനം അസത്യമാണെന്ന് ഇവിടെയെങ്കിലും പറയുന്നില്ല, ഉണ്ടോ? എവിടെയെങ്കിലും പറയുന്നില്ല ഭാനം അസത്യമാണ്, ഉണ്ടോ? അത് ഭാനം ഭ്രമര ചഞ്ചലം എന്ന് പറഞ്ഞു. ഭ്രമരത്തെ പോലെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് അർത്ഥം കിട്ടും, നേരിട്ട് പറഞ്ഞില്ല. ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് അസത്യമാണ് എന്ന് വെച്ചാൽ ഭാനത്തിന് എപ്പോഴും ഒരു വിഷയമല്ല. അത് ചിലപ്പോ എനിക്ക് ഞാൻ അയം ഘടക എന്ന് പറയും, അടുത്ത നിമിഷം ഞാൻ സ്ഥൂലഹ എന്ന് പറയും, അത് കഴിഞ്ഞ് ഞാൻ പറയും അഹം അജ്ഞ. ഇതാണ് ഭ്രമരചഞ്ചലം എന്ന് പറയുന്നത്. ഭാനം ഒരിടത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭ്രമരത്തെ പോലെ ചഞ്ചലമായിരിക്കുന്നു എന്ന് വെച്ചാൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ അസത്യമാണ്. പിന്നെ അഹം ബ്രഹ്മ എന്ന് പറയുന്നതോ അതെങ്ങനെ? അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഭാനം എങ്ങനെയാണ്? അങ്ങനെ എന്താ മാറത്ത്? ഭാനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഭ്രമര ചഞ്ചലം. അപ്പൊ അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഭാനമാണോ? അപ്പൊ അതിന് മാറ്റമുണ്ടോ? അപ്പൊ ഇതെന്ത് പ്രത്യേക ഒരു ജാതി ഭാനമാണ്? ഭാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറഞ്ഞത്? ഭ്രമര ചഞ്ചലം. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഭാനമാണോ? അത് ഭ്രമര ചഞ്ചലമാണോ? അപ്പൊ അത് അസത്യമാണോ? മാറുന്നതാണോ? അഹം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറാതെ കെടാതെ കത്തി നിൽക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അതിനങ്ങനെ നിർത്തണം. എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? അതും ഭ്രമര സഞ്ചലമാണ്. ഒരറിവിനും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് കുറേ സമയം നിർത്താം. അങ്ങനെ നിർത്തിയാലും നമ്മളെ ബലം വിട്ടു കഴിഞ്ഞാൽ എന്തുവരും? അതാണ് പണ്ട് പഴയുള്ള ആൾക്കാർ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ ഒരു അറിവ്? അഹം ബ്രഹ്മ എന്നുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അഹം ബ്രഹ്മ എന്നുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ സന്യസിക്കും. സന്യസിച്ച എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. സന്യസിച്ച എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ആണോ? എത്ര കേട്ടിട്ട് ഒന്നും തെളിയുന്നില്ല. ഇതിനെ തന്നെ വിചാരിച്ചോണ്ടിരിക്കും. അതിനാണ് സന്യാസം. പണ്ട് പറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞാൽ അതിന്റെ പ്രായോഗികത, അതിന്റെ അനുഷ്ഠാനം എങ്ങനെയെന്നു കൂടെ പറയണ്ടേ? അഹം ബ്രഹ്മ എന്ന് പറഞ്ഞറിഞ്ഞു. അതിന്റെ അനുഷ്ഠാനം എങ്ങനെയായിരിക്കണം? അനുഷ്ഠാനം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സന്യസിക്കുക. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഇപ്പോൾ ഒരു പ്രവൃത്തിയില്ല. അതിനാണ് സന്യാസം എന്ന് പറയുന്നത്, ത്യാഗം എന്ന് പറയുന്നത്. മറ്റൊന്നും ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യുന്നു? ഇതിനെ കുറിച്ച് തന്നെ വിചാരം ചെയ്യുന്നു. ഇതിനെ കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇത് മനസ്സില്ല. എപ്പോഴും ഇതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് അരമണിക്കൂർ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ അപ്പൊ നമ്മൾ മനസ്സിൽ നിൽക്കും, വേറെ ഒന്നും വരത്തില്ല. അതിൽ തന്നെ മനസ്സ് നിൽക്കുകയാണെങ്കിൽ, അതിൽ തന്നെ മനസ്സ് നിൽക്കുമോ? പാടിയില്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം. അതിൽ തന്നെ മനസ്സ് നിൽക്കുകയാണെങ്കിൽ ശരി, അപ്പം മനസ്സിൽ ഇത് തന്നെ കാണും, വേറെ വിഷയങ്ങൾ വരുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? സന്യസിക്കണമെന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കണം, മറ്റുള്ള എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് അതാണ് സന്യാസം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലും അത് തുടരും, പക്ഷെ മാറി മാറി മാറി തുടർന്നുകൊണ്ടിരിക്കും. അഹം ബ്രഹ്മാസ്മി തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ തുടർന്നാണ് ഇത് അസത്യമാണ്. എന്തുകൊണ്ട്? അങ്ങനെ തുടങ്ങുമ്പോഴും ഇത് ഉണ്ടായി നശിച്ച് ഉണ്ടായി നശിച്ച് ആണ് വരുന്നത്. അല്ലാതെ ഈ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടതുപോലെ അഹം ബ്രഹ്മാസ്മി എന്നൊരു ബൾബ് ഇങ്ങനെ പ്രകാശിക്കുക, പിന്നെ അത് മറയാതിരിക്കുക, എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സ്വിച്ച് ഇടണ്ടല്ലോ, ഒരിക്കൽ സ്വിച്ച് ഇട്ട് ലൈറ്റ് പ്രകാശിച്ച്, ഇനി പ്രകാശിക്കാൻ വേണ്ടി ഒരുവണ്ണം അവിടെ സ്വിച്ച് ഇടണം. കറണ്ടുണ്ടെങ്കിൽ അത് പ്രകാശിക്കും. കറണ്ടുള്ളിടത്തോളം കാലം ആ പ്രകാശം അങ്ങനെ നീക്കും, അല്ലെങ്കിൽ ബൾബ് കേടാവണം, അല്ലെങ്കിൽ എന്തോരം അതിങ്ങനെ പ്രകാശിച്ച്. അപ്പം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഇതുപോലെ ഈ ബൾബ് പോലെ ഇങ്ങനെ പ്രകാശിക്കും നിൽക്കുമല്ലേ? എന്തുകൊണ്ട്? എങ്ങനെ? ഏത് വൃത്തിയും വരാം, ഏത് ചിന്തയും കടന്നു വരാം. അപ്പോ അങ്ങനെ ഏത് ചിന്തയും കടന്നു വരാമെന്നിരിക്കെ നമ്മൾ മറ്റു കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലെന്തു വരും? ആ പ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്ത വരും. അപ്പൊ അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് സന്യസിക്കണം. സന്യസിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നാൽ നമുക്ക് എന്തെങ്കിലും അത് നിലനിർത്താൻ പറ്റും. അഹം ബ്രഹ്മാസ്മി അതിനു വേണ്ടിയിട്ടാണ് പണ്ട് സന്യാസം പറഞ്ഞത്. ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനാകാനല്ല പണ്ട് പറഞ്ഞ കാര്യം പറയാം. ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനായ എന്ത് ചെയ്യും? ഈ കാര്യം ചിന്തിക്കാൻ പറ്റില്ല, മറ്റു പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും. എന്തേ മറ്റു കാര്യങ്ങളെന്ന് വെച്ചാ മറ്റേ ഇത്ര നമ്പർ കേസ് ഫയൽ, ഇത്ര നമ്പർ കേസ് അത് ഇത്, പിന്നെ നമ്മൾ പല പിന്നെ മെമ്പർഷിപ്പ്, സെക്രട്ടറി, പ്രസിഡന്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ. അടുക്കള, തൊഴുത്ത്, ഓഫീസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. അപ്പോ ഞാൻ പറയുന്ന കാര്യം, ഇങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു ജ്ഞാനം ഉണ്ടായ ഈ ബൾബിലെ ഈ സ്വിച്ച് ഇട്ടിട്ട് ഇതിങ്ങനെ പ്രകാശിക്കുമ്പോൾ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നൊക്കെ ഒരു ധാരണയുണ്ട്. അത് ശരീരത്തെ കുറിച്ചും മനസ്സിനെ കുറിച്ചും അറിവിനെ കുറിച്ചും ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രകാശത്തിൽ കുളിച്ചൊന്നും ഇരിക്കത്തില്ല. ഇങ്ങനെ ഒരു അറിവുണ്ടായാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ട് ഇരിക്കും. കറണ്ട് പോയാൽ എന്ത് പറ്റും? ഈ പ്രകാശം വീണ്ടും എന്ത് ചെയ്യണം? സ്വിച്ച് ഇടണം. അപ്പൊ വീണ്ടും എന്ത് വരും? പ്രകാശം. അല്ലാതെ വ്യാഖ്യാതാക്കളൊക്കെ ഇത് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പറയും. അങ്ങനെ എന്തോരറിവ് ഈ പറയുന്ന ഒരാളും ഇങ്ങനെ ഒരറിവിലും ഇരിക്കുന്നവരല്ല. അവരൊക്കെ പുസ്തകം എഴുതുന്നു, പിന്നെ അവർ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആരായിരിക്കുന്നത്? ഏത് സ്വാമിയാണ് ഉണ്ടോ ഈ അറിവിൽ തന്നെ ഇരിക്കുന്നത്? എങ്ങനെ അറിയാത്തതൊക്കെ ഉണ്ടോ? നമ്മൾ അറിയില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ടോ? അപ്പൊ അറിയില്ല, ഇല്ലായിരിക്കും, ആയിരിക്കും എന്നും പറയാം. അതും പറഞ്ഞോടി, അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആയിരിക്കും എന്ന് തന്നെ ഉണ്ടോ? ഇല്ലായിരിക്കും ആയിരിക്കും എന്നുമില്ലേ? രണ്ടും ആകാണ്. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു? എങ്ങനെ? അത് തന്നെ. അപ്പൊ അറിയ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ? പിന്നെ അങ്ങനെ അത് തന്നെ. അത് അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ തീരുമാനിക്കുന്നത്? നമ്മുടെ ഒരു കാര്യത്തെ തീരുമാനിക്കുന്ന നമ്മുടെ അറിവുണ്ടോ അറിവില്ലായ്മ ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. അത് അറിവിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് അറിവല്ല ഈ പറയുന്നത്. ഈ പറയുന്ന എന്താണ്? ഒരു വിശ്വാസമാണ്. അറിവിനെയും വിശ്വാസത്തെയും തിരിച്ചറിയണം. അറിവ് വേറെ, വിശ്വസിക്കാൻ നമുക്ക് എന്താണ്? എവിടെയോ ഹിമാലയത്തിന്റെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട്, ആ സ്വാമിയുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ബൾബ് കത്തിച്ചിട്ടിരിക്കുകയാണ്, കറണ്ട് പോകുന്നില്ല, എപ്പോഴും പ്രവാഹിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ വിശ്വസിക്കാം. അത് അറിവല്ല. മനസ്സിലായ? വിശ്വസിക്കാൻ നമുക്ക് എന്ത് വിശ്വസിക്കാനും ലൈസൻസ് ഉണ്ട്. അതിന് ആരുടെയും അനുവാദമൊന്നും വേണ്ട. എന്ത് വേണോ നമുക്ക് വിശ്വസിക്കാം. സുരേഷൊരു നല്ലവനാണെന്നും എനിക്ക് വിശ്വസിക്കാം, പേശകാണെന്നും വിശ്വസിക്കാം. എത്ര പേര് പറയും അയാൾ സൂക്ഷിക്കും കുഴപ്പം എന്ന് പറയുന്നേ. ചിലര് പറയുന്ന പാപമാണ് നല്ലവനാണ്, അത് വിശ്വാസം അറിവാണ്, വിശ്വാസം വിശ്വാസം വിശ്വാസത്തിന്റെ കാര്യം എന്താ പറയും. ഭാനം ഇവിടെ അറിവിനെ കുറിച്ചാ പറയുന്നത്. വിശ്വസിക്കുന്ന വിശ്വാസം അറിവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് വിശ്വാസം കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഉണ്ടാകാം എന്ന് പറയുന്നത് സാധ്യതയാണ്. സാധ്യതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു സാധ്യത ഇപ്പൊ പറയുന്നു, ഇപ്പൊ മഴ പെയ്യാനുള്ള സാധ്യത ഇല്ല വേണമെങ്കിൽ പറയാം. ഓ, ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളത് സാധ്യതകളാണ്, മനസ്സിലായോ? നിശ്ചിതമായൊരു അറിവ് അല്ല. രണ്ടും സംഭവിക്കാം. കാലാവസ്ഥ നിരീക്ഷണം പോലെയാണ്, ഇന്ന് മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം എന്ന് പറയും പോലെയാണ്. അപ്പൊ അതിന്റെ സാധ്യതയും അത് പരിശോധിക്കുന്ന എങ്ങനെ? അതിന് ചില വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടാ പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുക സംഭവിക്കുക, നല്ല വെയിലുണ്ട് അതുകൊണ്ട് മഴയ്ക്ക് സാധ്യത ഇല്ല, പക്ഷെ വെയിലത്ത് മഴ പെയ്യാറുണ്ട്, അത് വേറൊരു കാര്യം. നല്ല ആകാശം മൂടിക്കെട്ടി കിടക്കുന്നു, മഴയ്ക്ക് സാധ്യതയുണ്ട്. ആകാശം മൂടിക്കെട്ടി കിടന്നാലും ചിലപ്പോൾ മഴ പെയ്യാതെ നിശ്ചിതമായ അറിവല്ല, സാധ്യതകളാണ്. അപ്പോ മനസ്സിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ഒരു സ്വഭാവം എന്താണ്? പരിണമിക്കുന്നതാണ്. അപ്പൊ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മനസ്സിന്റെ? പറയാൻ പറ്റും എന്റെ മനസ്സ് അങ്ങനെയല്ല, എന്റെ മനസ്സ് എപ്പോഴും ഒരുപോലെയാണ് പറയാമോ? ഒരിക്കലും പറയില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിൽ ഒരറിവ് മാത്രം അങ്ങനെ നിൽക്കുന്നെങ്കിൽ എന്താവണം? മനസ്സ് മാറാത്തയായിരിക്കണം. മാറാത്ത ഒരു മനസ്സുണ്ടോ? ഉണ്ടോ? മനസ്സിന് മാറാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ആ മനസ്സ് മാറാതെ നിൽക്കണമെങ്കിൽ ഏതുപോലെ ആയിരിക്കണം? അഗ്നി എന്ന് പറയുന്നത് എപ്പോഴും പ്രകാശമാണ്, അതുപോലെ മനസ്സിന് മാറാത്ത ഒരു സ്വഭാവം വേണം. മാറാത്ത സ്വഭാവം മനസ്സിനുണ്ടോ? പരിണമിക്കാത്ത സ്വഭാവം. മനസ്സിന്റെ സ്വഭാവം തന്നെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ഒരറിവ് എന്നും നിൽക്കുക. അഹം ബ്രഹ്മാസ്മി നിൽക്കൂ. എവിടെയെങ്കിലും കാണും, ഏതെങ്കിലും ഹിമാലയത്തിലെ ഒരു സ്വാമിയുടെ മനസ്സ് വേറെ മനസ്സായിരിക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി ആ സ്വാമിയുടെ മനസ്സെടുത്ത് പുറത്തിട്ടൊന്ന് പരിശോധിച്ചു പോകും. ഇതെന്ത് മനസ്സാണ്? അങ്ങനെ ആ അല്ല, ഒന്ന് നോക്കാം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുറത്തെടുക്കാൻ പറ്റിയായിരുന്നു. സ്വാമി കാണിച്ചു എന്താ എന്റെ മനസ്സ്? നിങ്ങളുടെ ആരുടെയും മനസ്സ് പോലെയല്ല. ഇതെന്താണ്? ഇത് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. കല്ലുപോലെ ഇരിക്കുകയാണ്, മാറാത്ത പരിണമിക്കാത്ത മനസ്സ്. ഈ മനസ്സിൽ എപ്പോഴും എന്തേ ഉള്ളൂ? അഹം ബ്രഹ്മാസ്മി. അപ്പോ ഈ വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവങ്ങള് അംഗീകരിച്ചുകൊണ്ടേ നമുക്കൊരു സിദ്ധാന്തം പറയാൻ പറ്റും. അതിനെ നിഷേധിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. അഗ്നിയെ നമ്മൾ എന്തായിട്ട് അംഗീകരിക്കുന്നു? ചൂടുള്ളതായിട്ട്. പിന്നെയാണ് അഗ്നിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. തണുപ്പായിട്ട് അല്ലെങ്കിൽ ഇരുട്ടായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റും? അപ്പൊ മനസ്സിന്റെ സ്വഭാവത്തെ അംഗീകരിക്കുമ്പോൾ എന്താണ്? മനസ്സെങ്ങനെയുള്ളതാണോ? അപ്പൊ പിന്നെ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കണം. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ അതിനും നിങ്ങൾ വിചാരിക്കോ അങ്ങനെ ഒരു മനസ്സ് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തേ എപ്പോഴും എന്തായിരിക്കും ബ്രഹ്മം ആഗ്രഹിച്ചു പോകത്തില്ലേ? അത് ആഗ്രഹിച്ച് ചിലപ്പോൾ ഹിമാലയത്തിലേക്ക് പോയെന്ന് വരിക്കും, അവിടെ ചെന്നാൽ കിട്ടുമായിരിക്കും. അപ്പൊ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയവന് എന്ത് മനസ്സിലാവും? അങ്ങനെ ഒരു സാധനം ഇല്ല. ആ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ് നമ്മൾ ഇഷ്ടമുള്ള വിഷയങ്ങൾ കുറേ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറേ സമയം ചിന്തിച്ചു കഴിയുമ്പോൾ ഇഷ്ടമുള്ളത് എന്തായി മാറും? എന്തായി മാറും? ഇഷ്ടമുള്ള ഒന്നിനെ കുറേ സമയം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തായി മാറും? എന്തായിട്ട് മാറും? ബോറടിക്കും. കുറേ സമയം ഇഷ്ടമുള്ളതിനെ ചിന്തിച്ചുകൊണ്ടിരുന്ന പിന്നെ ചിന്തിക്കാൻ പറ്റുമോ? അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കുറെ സമയം കഴിയുമ്പോ എന്താ എന്താവും? ബോറടിക്കത്തില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ നമ്മള് അതാണ് പറയുന്നത്. എന്താണ് ഒരു ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം വല്ലതാണെങ്കിൽ കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കും. നാലിന്റെ അന്ന് പോയി ഇതൊന്ന് നിർത്തി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, രണ്ട് ദിവസം റെസ്റ്റ്. നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അല്ലേ, മാക്സിമം പോയാൽ മൂന്ന് ദിവസം. നാലിന്റെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താ പോകാത്തത്, നിർത്താത്തത്? ഇനി എത്ര ദിവസം ഇരിക്കണം? പോവും. നമുക്കങ്ങനെ ചക്കരയായി പഞ്ചാരയായിട്ടിരിക്കുക ഇതെപ്പോഴും. പിന്നെ എങ്ങനെ നമുക്ക് നടക്കാത്ത കാര്യം പിന്നെ എന്താ പറയുന്നത്? എപ്പോഴും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ ബ്രഹ്മാസ്മി എപ്പോഴും ഇങ്ങനെ നിൽക്കുമെന്ന് അതാണ് ജ്ഞാനം. അങ്ങനെയൊന്നും ഒരു ജ്ഞാനമേ ഇല്ല. പരമാബദ്ധം.